അടുത്തത് സങ്കൽപ്പ മനസോ കശ്ചിന് നഹി ഭേദോസ്തി യന്മനഃ തദ വിദ്യാ തമപ്രഖ്യം ഇന്ദ്രജാലമിവാദ്ഭുതം. ഇതും വാസിഷ്ഠത്തിൽ വരുന്ന കാര്യമാണ്. ഏത് പദ്യം കൊടുത്താലും അതുമായിട്ട് സാമ്യമുള്ള ഭാഗങ്ങൾ വാസിഷ്ഠത്തിൽ വരും. ഇത് വായിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവരെഴുതിയത്. മിക്കവാറും പേര് വ്യാഖ്യാനിക്കുന്നതെല്ലാം വിദ്യാനന്ദ സ്വാമിയുടെ ഈ വ്യാഖ്യാനം. ഈ വ്യാഖ്യാനത്തിന്റെ അന്വയാർത്ഥത്തോട് ചോദിച്ചിട്ട് പിന്നെ വായി തോന്നിയത് ഓതയ്ക്ക് പാട്ട് തട്ടിവിടുകയാണ് ചെയ്യുന്നത്. സങ്കൽപ്പ മനസോഹോ കശ്ചിത് ഭേദ നാസ്തി ഹി യത് മനഃ അവിദ്യാ തമപ്രഖ്യം തത് ഇന്ദ്രജാലം ഇവ അത്ഭുതം. സങ്കല്പ മനസ്സോഹോ, സങ്കല്പത്തിനും മനസ്സിനും തമ്മിൽ കശ്ചിത് ഭേദ ഒരു ഭേദവും നാസ്തി ഹി ഇല്ല തന്നെ ന അസ്തി ഹി ഹി എന്ന് പറഞ്ഞ ഉറപ്പിന് നാസ്തി എന്ന് വെച്ച ഇല്ല ഹി എന്ന് വെച്ച തന്നെ ഇല്ല തന്നെ. അവിദ്യാതമപ്രഖ്യം എന്റെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന വിദ്യാനുസ്വാമി മുതലിങ്ങോട്ടുള്ളവരെല്ലാം തെറ്റിച്ചെഴുതിയിരിക്കുന്നു. മൊത്തത്തിലൊരാശയമൊക്കെ വരുമ്പം ശരിയായി വരും. ഈ പദാർത്ഥം തെറ്റിച്ചെഴുതിയിരിക്കുന്നു. യത് മനഃ ഏതൊരു മനസ്സാണോ അവിദ്യാതമപ്രഖ്യം അവിദ്യയാകുന്ന തമസ് പോലെയുള്ളത് അവിദ്യയാകുന്ന ഇരട്ട് പോലെയുള്ളത് അതായത് പ്രഖ്യം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം പോലെ എന്നാണ്. അപ്പോ അവിദ്യാതമ അവിദ്യയാകുന്ന തമസ് അതുപോലെ എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അവിദ്യാതമപ്രഖ്യം. ഇവിടെ എഴുതിയിരിക്കുന്നത് അവിദ്യയെന്നും തമസെന്നും പേരുള്ള എന്നാണ്. പ്രഖ്യ ശബ്ദത്തിന് പേരെന്നൊരർത്ഥം പറഞ്ഞു. പ്രഖ്യാന്ന് പറയുന്ന ശബ്ദം സമാസത്തില് അവസാനം വരുമ്പോഴത്തേക്ക് അതിന് പോലെ എന്നാണ് അർത്ഥം. പേരെന്നല്ല. പ്രഖ്യാതം വിഖ്യാതം പ്രസിദ്ധം അങ്ങനെയുള്ള അർത്ഥങ്ങൾ പ്രയോഗിക്കാം. ഒറ്റയ്ക്ക് പ്രയോഗിക്കുന്നു. ഇതൊരു സമാസത്തിന്റെ അവസാനം പ്രയോഗിക്കുമ്പോൾ പോലെ എന്നുള്ള അർത്ഥം വരും. അപ്പൊ ഏത് മന ഏതൊരു മനസ്സാണോ അവിദ്യയാകുന്ന തമസ് അവിദ്യയാകുന്ന ഇരുട്ട് പോലെ ഉള്ളത് തദ്മനഃ മനഃ മനസ്സ് ഇന്ദ്രജാലമിവ അത്ഭുതം ഭവതി ഇന്ദ്രജാലം പോലെ അത്ഭുതമാകുന്നു. പിന്നെ ഒരു വ്യാഖ്യാനം ഇങ്ങനെ ഒരാൾ എഴുതി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാ പിന്നെ എല്ലാവരും അതിന്റെ പുറകെ പോകും. എന്നാ ഈ എഴുതിയിരിക്കുന്ന അർത്ഥം ശരിയാണോ എന്ന് ആരും പരിശോധിക്കത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ വ്യാഖ്യാനത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കാരണം ദീതി വ്യാഖ്യാനത്തിന്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ഗുരുദേവൻ എന്താ പരിശോധിച്ച് പഴതീർത്തെന്നാണ്. അപ്പൊ പിന്നെ ഇത് കാരണം കറക്റ്റ് അർത്ഥമെന്ന് ആൾക്കാർ വിചാരിക്കും. ഗുരുവിന്റെ അടുത്ത് അർത്ഥം എഴുതിക്കൊണ്ടു വന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഗുരു വായിക്കാൻ പറയും, കേട്ടിട്ട് ശരി അങ്ങനെ എഴുതാമെന്ന് പറയാം. അത്രയേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, അങ്ങനെയാകാം എന്ന് പറയും. അതുകൊണ്ടാണ് പലരും ഗുരുവിന്റെ പേരിൽ പലതും എഴുതി പ്രസിദ്ധീകരിച്ചത്. സി വി കുഞ്ഞരാമനെ പോലെയൊക്കെയുള്ള ഇതിപ്പോ വളരെ പ്രചാരം ഉള്ള ഒന്നാണ്. ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ ഗുരു പറഞ്ഞായിട്ട്. അപ്പോ ക്രിസ്തുമതം എന്ന് പറയുന്ന ഒരു മതമുണ്ട്, ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു മതമുണ്ട്, അതൊക്കെ ഗുരുവിന് സമ്മതമാണ്. ഹിന്ദുമതം സമ്മതമല്ല. ഇതങ്ങനെ ശരിയാവും? ക്രിസ്തുമതത്തെ അംഗീകരിക്കാം, ഇസ്ലാം മതത്തെ അംഗീകരിക്കാമെങ്കിൽ പിന്നെ ഹിന്ദുമതത്തെ എന്തുകൊണ്ട് അംഗീകരിക്കും? പാടില്ല. ഈ ജീവ കുഞ്ഞരാമന്റെ അഭിപ്രായമാണ് ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതമേ ഇല്ല. അങ്ങനൊരു അഭിപ്രായമുണ്ട്, പലർക്കും ഉണ്ട്. ഇതിങ്ങനെ ഓരോരുത്തർ എഴുതി വെച്ചിട്ട് ഗുരുവിന്റെ പേരിൽ ഇത് ഏറ്റുപറയാൻ കൊടുത്ത കുറെ മണ്ഡൻ സ്വാമിമാരുമുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിടാം, അത് പ്രഭാഷകന്മാരായിട്ട് അടുപ്പുണ്ട്. ഹിന്ദുമതത്തിന്റെ സവണ നിർഗുണ പാവങ്ങളെ കുറിച്ച് എല്ലാവരെയും പഠിപ്പിക്കണമെന്ന് ഗുരു തന്നെ ശിവഗിരിയിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. SNDP അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഹിന്ദുമതത്തിന്റെ സഗുണ നിർഗുണ തത്വങ്ങളെ പഠിപ്പിക്കണമെന്ന് ആൾക്കാരെ SNDP കൊടുത്ത അറിയിപ്പാണ്. പിന്നെ ഹിന്ദുമതമില്ലെന്ന് ഗുരുവിനെങ്ങനെ പറയാൻ പറ്റും? ഗുരു നേരിട്ട് കൊടുത്തതാണ് ആ സർക്കുലർ. കണ്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? എന്നിട്ടെന്താ ഇതൊക്കെ കേട്ട് നിങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഇതൊക്കെ അബദ്ധമാണെന്ന് പറയാം. നമുക്ക് പ്രഭാഷിക്കാൻ നടക്കുന്ന ഒരു മതമില്ലെന്ന് ഗുരുവിൻ അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. അത് ഗുരു പറഞ്ഞിട്ടുണ്ട്, ഒരു മതമില്ലാതെയും മനുഷ്യന് ജീവിക്കാം. അത് പറയുന്നു മനുഷ്യൻ ഒരു മതവും വേണ്ട, പിന്നെ ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. അതുപോലെയാണ് വേറൊരു കാര്യത്തില് ഈ മതത്തിന്റെ കാര്യം ഇപ്പം തർക്കം നടക്കുന്നത്. ഗുരു പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം. അത് ശരിയാണ്, മതാഭിപ്രായമാണ് അത് ഏതായാലും എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഗുരു പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് മതപരിവർത്തനത്തിന് ഗുരു അനുകൂലിക്കുന്നില്ല. ഏത് മതവിശ്വാസിയാണോ അവൻ ആ മതത്തിൽ തുടരാം, ആ മതത്തിന് വിശ്വാസമുണ്ടെങ്കിൽ വേറെ മതം സ്വീകരിക്കണം. ഇതാണ് ഗുരു പറഞ്ഞത്. ഒരാൾക്ക് താൻ തുടരുന്ന മത പല സന്ദർഭങ്ങളും പറഞ്ഞു, താൻ തുടരുന്ന മതത്തിൽ ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അയാൾക്ക് മതം മാറാം. പക്ഷേ ഇന്ന് നടക്കുന്ന ഈ മതപരിവർത്തനം, ഇപ്പൊ മതപരിവർത്തനം നടത്താൻ ഗുരു പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നിപ്പോ ആൾക്കാരൊക്കെ പ്രചരിപ്പിക്കുന്ന എന്താണ്? പ്രത്യേകിച്ചും ഗുരുവിന്റെ ഈ വ്യാഖ്യാനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട്. മതപരിവർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. മതപരിവർത്തനം നടത്താൻ പാടില്ല, നിങ്ങൾക്ക് മതപ്രചാരണം നടത്താം, ഏത് മതത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറാം, അതിനൊന്നും തെറ്റില്ല. പക്ഷെ ഒരാള് മതപരിവർത്തനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നിയമമനുസരിച്ച് ഇന്ത്യയിൽ തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. മതപരിവർത്തനം എന്ന് പറയുന്നത് നിയമപരമായി തെറ്റാണ്. അപ്പൊ ഗുരുവിന്റെ ഈ വാക്കിനെ എടുത്തുകൊണ്ട് എന്താണ്, മതം ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാന്നുള്ളതിന് എടുത്തുകൊണ്ട് മതപരിവർത്തനത്തിന് പ്രോത്സാഹിപ്പിക്കണം. കുറെ പേരുണ്ട് മനസ്സിലായ, അത് ഒന്ന് മതപരിവർത്തനം ആകാം എന്ന് പറയുന്നത് സ്വയമുള്ള പരിവർത്തനമാണ്, അല്ലെങ്കിൽ മിഷനറിമാരോ അല്ലെങ്കിൽ സ്വാമിമാരോ എന്താണ് അല്ലെങ്കിൽ മുല്ലമാരോ നടത്തുന്ന മതപരിവർത്തനമാണ്, മനുഷ്യൻ സ്വയം. അങ്ങനെ നെയ്യാറ്റിങ്കര ഭാഗത്ത് ക്രിസ്തുമത സ്വീകരിച്ച ഈഴവരെ ഗുരുദേവൻ തിരിച്ച് ഈഴവരാക്കിയിട്ടുണ്ട്, തിരിച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് മാറണമെന്ന് പറഞ്ഞപ്പോ ശരി മാറ്റിയിട്ടുണ്ട്. ഇത് പഴയ ശിവപ്രസാദ് സ്വാമി തലശ്ശേരി എന്നൊരു മാസിക പ്രസിദ്ധിച്ചു, പഴയ മാസികയാണ്, മാസികയിലെ വാർത്തകളിൽ വാർത്തയുണ്ട്, ആ വാർത്തകളിൽ ഈ വാർത്ത കൊടുത്തിരുന്നു. ഇങ്ങനെ അരുവിപ്പുറത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നു, ഈഴവര് ക്രിസ്തുമത സ്വീകരിച്ചവരെ അവർ ഗുരുവിനെ വിളിച്ചു, അവർക്ക് തിരിച്ച് ഗുരുവിന്റെ പ്രവർത്തനം കണ്ട തിരിച്ച് ഈഴവരാകണമെന്ന് പറഞ്ഞു, ഗുരു തിരിച്ച് അവരെ ഈഴവരാക്കി എന്നുള്ള ഒരു വാർത്ത അന്ന് കൊടുത്തിരുന്നു. അന്ന് ഈ RSS ഒന്നും ഇല്ല. അപ്പോ അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ മതം പരിവർത്തനം പഠിച്ചപ്പോൾ പ്രലോഭിപ്പിച്ചായിരിക്കും, മറ്റെന്തെങ്കിലും കാരണങ്ങളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യം കൊണ്ടോ എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കും മാറ്റി. അവര് തന്നെ ആവശ്യപ്പെട്ട ഗുരു തിരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതൊരിക്കൽ ഞാൻ നമ്മുടെ ലൈബ്രറി വെച്ച് ഈ ശിവപ്രസാദ് സ്വാമിയുടെ മാസിക ഞാൻ കണ്ടു, മാസിക കണ്ടപ്പോഴത്തേക്ക് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ നോക്കിയാണ്, ഇതൊന്നും റെക്കോർഡ് ചെയ്യാതിരിക്കാൻ പാടും. അപ്പൊ സച്ചിദാനന്ദ സ്വാമി ഞാനിത് കാണിച്ചു, ഈ മാസിക, മാസികയുടെ പേര് ഞാൻ ഓർക്കുന്നുണ്ട്. അതിപ്പോ സച്ചിദാനന്ദ സ്വാമിയുടെ കാണും സാധനം, സ്വാമി പറഞ്ഞു ഇതൊന്നും നമ്മൾ പുറത്ത് കാണിക്കണ്ടെന്ന് പറഞ്ഞു, ഇന്നും പുറത്ത് വരരുതെന്ന് പറഞ്ഞു. ഹോമം ചെയ്ത് ശുദ്ധീകരിച്ച് ആ അത് തന്നെ, ഞാൻ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്, എനിക്ക് എത്രയോ വർഷം മുമ്പ് ഞാൻ 79-80 വായിച്ചതാണ്, ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. അപ്പോ ഇതൊക്കെ എടുത്ത് കത്തിച്ചു കളഞ്ഞോ അതോ ഇത്, പക്ഷെ ഇത് പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭവം, പലരും ഇത് പറയുന്നുണ്ട്. പിന്നെ അവര് പറയുന്ന വേറെ ലക്ഷ്യത്തിലാണ്. അപ്പോ ആൾക്കാരെ ഇങ്ങനെ മതപരിവർത്തനം തെറ്റാണെങ്കിൽ കർവാപ്പസിയും തെറ്റാണ്. അങ്ങനെ പോയവരെയൊക്കെ പിന്നെ എന്തെങ്കിലും പ്രലോഭിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരിക, അതും തെറ്റാണ്. അതിപ്പോ വാസ്തവം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, കാരണം അത് പൊളിറ്റിക്സാണ്. പക്ഷെ ഈ അതിന് രണ്ടു വശമുണ്ട്. ഒന്ന് ഈ വനവാസികളുടെ ഇടയിലൊക്കെ അവരാരും നോക്കാതില്ലാതിരുന്നപ്പോ അതൊരു അവസരമെന്ന് കണ്ട് ഇവർ പോയിട്ട് എന്ത് ചെയ്തു, അവർക്ക് അവിടെ സ്കൂളുകളും ആശുപത്രിയൊക്കെ തുടങ്ങി. അതിന്റെ കൂട്ടത്തിൽ അവരെന്ത് ചെയ്തു, ഇവര് മതവും പരിവർത്തനം നടത്തി. അതിനകത്ത് ഒന്ന് അവരെ സഹായിച്ചു എന്നുള്ളത് നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു, അവര് ഇവരെ മതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പൊളിറ്റിക്സ് ആണ്. എന്ന് വെച്ചാൽ ഭരണം പിടിക്കാനുള്ള ഒരു തന്ത്രമാണ്. ഒരു ഭാഗത്തൂടെ അവര് ചെയ്തത് നല്ല കാര്യമാണ്, പക്ഷെ അത് പൊളിറ്റിക്കലായി ഉപയോഗിക്കുകയും ആ ഭാഗങ്ങളിലെല്ലാം മതസ്വാധീനം വരുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എല്ലാം സർക്കാർ ചെയ്യണമെന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു ഗവൺമെന്റിന്റെ ജോലി അതൊക്കെയാണ്. ഇത്തരം എൻ ജി ഒകളെ പ്രത്യേകിച്ച് മതസംഘടനകൾ, ഏത് മതത്തിന്റെ ആൾക്കാരായാലും ശരി, അവരെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും. മതസ്വാതന്ത്ര്യം കൊടുക്കുമ്പം അവരത് പൊളിറ്റിക്കലായി ഉപയോഗിക്കുന്നു വെച്ചാൽ ഒരു പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ മതപരിവർത്തനം നടത്തി ഈ പുരോഹിതന്മാരുടെ അധീനത്തിലാക്കിയിട്ട് അവരുടെ രാഷ്ട്രീയത്തിന് ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കും. അങ്ങനെ ആ പ്രവർത്തിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇതിനെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നല്ലോണം പിന്തുണയ്ക്കുകയും ചെയ്യും. കാരണം പിന്തുണയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മതപുരോഹിതന്മാര് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പാർട്ടികൾ അവരുമായിട്ട് അലൈൻമെന്റ് ഉണ്ടാക്കിയിട്ട് അധികാരം പിടിച്ചെടുക്കും. അതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കും. ഇപ്പൊ ബി ജെ പി എന്ന് പറയുന്ന ഹിന്ദു പാർട്ടി ആയതുകൊണ്ട് അവർക്ക് നഷ്ടക്കച്ചവടമാണ്, അവരുടെ ആൾക്കാരാ പോകുന്നത്. അതുകൊണ്ട് അവരിതിനെ എതിർക്കുന്നു. അത് അവരുടെ പൊളിറ്റിക്സാണ്, രണ്ടും പൊളിറ്റിക്സാണ്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് നിരുപദ്രവകരമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആരെങ്ങോട്ട് ചെയ്താലും ശരി, പണ്ട് ഗുരുവൊന്നും ചെയ്ത പോലെ അല്ല. ഗുരു അരുവിപ്പുറത്ത് ഈഴവരെ സംഘടിപ്പിച്ചൊരു പ്രസ്ഥാനം ഉണ്ടാക്കി അത് വളർന്നു വരുന്നുണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന ഈഴവർക്ക് താല്പര്യം തോന്നി, എന്താണ് ഇനി ക്രിസ്ത്യാനി ആയിരിക്കേണ്ട, ഇങ്ങനെ വരാം, ആർക്കെങ്കിലും തോന്നി അവർ ഗുരുവിനെ സമീപിച്ചു. ഇന്നിപ്പോ അങ്ങനെയല്ല ചെയ്യുന്നത്. അന്ന് വേറെ രാഷ്ട്രീയ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ജനങ്ങളുടെ അഭിവൃദ്ധി. അത് മാത്രമല്ല, ഇങ്ങനെ മതപരിവർത്തനം ചെയ്തതും അവരുടെ പിന്നോക്കാവസ്ഥയൊന്നും പരിഹരിക്കുന്നില്ല. അത് മറ്റൊരു പ്രശ്നം, അത് വേറൊരു പ്രശ്നമാണ്. പൊയ്കയിൽ അപ്പച്ചനൊക്കെ ക്രിസ്തു മതത്തിൽ ചേർന്നിട്ട് തിരിച്ചു വന്ന അതുകൊണ്ടാണ്. കാരണം ഈ ജാതികൾ, ഹിന്ദുമതം എന്ന് വെച്ചാൽ ജാതികളാണ്, ഈ ജാതികൾ മതപരിവർത്തനം നടത്തിയാലും ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇവർ ജാതി കാണിക്കും. അപ്പോ മേൽജാതിക്കാർ അവിടെ ചെല്ലുമ്പോൾ മേൽജാതി ക്രിസ്ത്യാനികളും, ഇപ്പോഴും ക്രിസ്ത്യാനികൾ പറയില്ല ഞങ്ങൾ ബ്രാഹ്മണര് മതപരിവർത്തനം ചെയ്താണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്ന ജാതി അഭിമാനം ക്രിസ്ത്യാനിടയിൽ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, ഈ പുരയര് പറയര് ഇങ്ങനെയുള്ള ഒരു മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അന്ന് ഈഴവര് മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനികൾ ഇവരെ അടുപ്പിക്കത്തില്ല, പള്ളി കയറ്റത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, പുറത്തിരിക്കണം. പള്ളിക്ക് എവർക്കിരിക്കാൻ പുറത്തേയും പുറത്ത് സ്ഥലമായി. ഇതിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഒരുപാട് ബുക്കുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. അല്ല, ഇത് ഇവിടുത്തെ കോട്ടയത്തുള്ള ഈഴവരുടെ കാര്യം പറയാണ്. മലബാറിൽ പോകുന്ന അവര് മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിയായപ്പം പുലയാലും പറയാനും ചെന്നപ്പോ അവരെ കൂട്ടത്തിയിരുത്തത്തില്ല. അതിന് മേളിലോട്ടുള്ളവർ, ഈഴവര്, നായന്മാര്, പിന്നെ നമ്പൂതിരിമാരെല്ലാം, നമ്പൂതിരിമാർ അപൂർവമാണ്. എന്നാലും നമുക്ക് ഇപ്പൊ ഈ റോമൻ കാത്തലിക്ക് അങ്ങനെയുള്ള കുറെ വിഭാഗങ്ങളുണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. മതപരിവർത്തനം നടത്താം, ആരെ ചെന്നാലും അവര് സ്വീകരിക്കും. എല്ലാ വിഭാഗത്തിലും ചേർക്കും അവര്. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ്, അവിടെ ഗ്രേഡുണ്ട്, ആ ഗ്രേഡ് അനുസരിച്ചേ പറ്റും. ചേർക്കും ക്രിസ്ത്യാനിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, എല്ലാരും ചേർക്കും. അതുകൊണ്ടാണ് നെയ്യാറ്റിന്യ വിഭാഗത്തുള്ള ക്രിസ്ത്യാനികളെല്ലാം ഈ ക്രീ നൽകുന്നത്, അവർക്ക് ഈ ക്രിയായിരിക്കേണ്ടി വരും. അപ്പോ ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് എന്താണ്, സ്വയം ഗുരു ഈ പറയുന്നത് അത് അതിന്റെ വളരെ നിഷ്കളങ്കമായൊരു ഭാവത്തിലാണ് ഗുരു പറയുന്നത്. നാളെ ഇത് പൊളിറ്റിക്കലായി ഉപയോഗിക്കുമെന്ന് കണ്ടുകൊണ്ടല്ല, കാരണം അന്ന് ഈ പൊളിറ്റിക്സ് ഇല്ലല്ലോ, ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഇതുപോലെ പൊളിറ്റിക്സ് ഇല്ലല്ലോ. ഇപ്പൊ ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള മതത്തിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് ശരിയുമാണ്, ആർക്ക് ഒരു മതം ഇഷ്ടമല്ലെന്ന് കണ്ട മാറാം. പക്ഷെ അതിനകത്ത് ഇപ്പോ ഈ ജാർഖണ്ഡ് ആദിവാസി മേഖലയിൽ മുഴുവൻ ചെയ്യുന്ന എന്താണ് അത്? ഈ ഇവർ ചെന്നിട്ട് അവിടേക്ക് പിന്നെ എങ്ങനെ ക്രിസ്ത്യാനി ഉണ്ടായവർ മതപരിവർത്തനം വരുത്താതെ? അപ്പോ ഈ എസ് സി വിഭാഗത്തിൽപ്പെട്ടവര് കേരളത്തിലും അങ്ങനെ തന്നെ, ഇവർ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനിയാവും. ക്രിസ്ത്യാനി ആയി റെക്കോർഡിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എസ് സി ആനുകൂല്യം കിട്ടത്തില്ല, അതുകൊണ്ട് ഇവർ പേര് മാറ്റത്തില്ല, റെക്കോർഡുകളിലൊന്നും മാറ്റത്തില്ല. ഇവര് പള്ളിയിൽ പോകും, വോട്ടിംഗ് ചെയ്യുന്നത് അച്ഛന്മാര് പറയുന്നത്. എന്നാൽ പേരിൽ ഉണ്ടല്ല അവർ ഹിന്ദുക്കളുമായിരിക്കും. അപ്പോ ക്രിസ്ത്യാനിയായി വോട്ട് ചെയ്യും അവർ പറയുന്നവർക്ക്, ഹിന്ദു ആയിരുന്നുകൊണ്ട് എസ് സിയുടെ ആനുകൂല്യങ്ങളെല്ലാം പറ്റും. അങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള ഇതിന്റെ അകത്ത് പല ഇതൊക്കെ ഈ അച്ഛന്മാര് പഠിപ്പിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെ ദുരുപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യം വലുതായി നടക്കുന്നുണ്ട്. അത് പൊളിറ്റിക്കലായി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്, കൂടുതലും പൊളിറ്റിക്കലായി ഉപയോഗിക്കുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസാണ്. അവരാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇടതുപക്ഷവും പ്രോത്സാഹിപ്പിക്കും. കാരണം അവരുടെ കൂട്ടത്തിൽ ആള് അവർക്ക് ആളിനെ കിട്ടിയാൽ മതി അതിന് വേണ്ടിയിട്ട്. ബി ജെ പി ഇതിനെ എതിർക്കും, കാരണം അവർക്കാണ് നഷ്ടം. ഇപ്പോ മതപരിവർത്തനം എന്ന് പറയുന്ന ഗുരു പറഞ്ഞതും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പിന്നെ ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു മതമില്ലെന്ന് പറഞ്ഞാൽ ക്രിസ്തു മതമില്ല, ഇസ്ലാം മതമില്ല, ഒരു മതമില്ല. ഇവിടെ ഉണ്ടെന്നാണ് പറയുകയാണെങ്കിൽ ഇതെല്ലാം ഉണ്ട്, ഇന്ന് നിലനിൽക്കുന്ന രൂപത്തിലെല്ലാം ഉണ്ട്. പിന്നെ ഒറിജിനൽ ക്രിസ്തു മതം അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ, ഒറിജിനൽ ഇസ്ലാം മതം അങ്ങനെയൊന്നുമില്ല. കാരണം ഇസ്ലാം മതം തന്നെ, ഇസ്ലാം മതം നബിയുടെ കാലം കഴിഞ്ഞ് പലതായി പിരിഞ്ഞു. അതിൽ ഏതാണ് ഒറിജിനൽ എന്നുള്ളതല്ല അവര് തമ്മിൽ തർക്കമാണ്. പിന്നെ ക്രിസ്തു മതത്തിലാണെങ്കിൽ കാത്തലിക്സും പ്രൊട്ടസ്റ്റന്റും, അതിന്റെ പല വിഭാഗങ്ങൾ, അതിലേതാ ഒറിജിനൽ അവർ തർക്കമാണ്. അപ്പൊ ഏതാണ് ഒറിജിനൽ ക്രിസ്തു മതം തർക്കമാണ്. ഹിന്ദു മതത്തിലും അതേ പ്രശ്നം തന്നെയുണ്ട്. ഹിന്ദുമതം എന്ന് പറയുന്നിടത്തും ഏതാ ഒറിജിനൽ ഹിന്ദുമതം പറയാൻ പറ്റില്ല. കുറെ ആൾക്കാർ അമ്പലത്തിൽ പോകുന്നു, അമ്പലത്തിൽ പോയി തൊഴുന്നവരെല്ലാം പൊതുവെ ഹിന്ദു എന്ന് വിളിക്കുന്നത്, എന്നാ ഹിന്ദുമതം. ആരൊക്കെ അമ്പലത്തിൽ പോയി തൊഴുന്നു അവരെല്ലാം ഹിന്ദുക്കളും, അത് എല്ലാ ജാതികളും പോകും. അപ്പൊ എല്ലാ കാരണം ക്രിസ്ത്യാനികൾ അമ്പലത്തിൽ പോകില്ല, മുസ്ലിങ്ങൾ അമ്പലത്തിൽ പോകില്ല. അമ്പലത്തിൽ പോകുന്നവരെല്ലാം പൊതുവെ ഒരു വിട്ട് പേരിട്ട് വിളിക്കുന്നതാണ് ഹിന്ദുമതം. കടാപ്പള്ളിയിലും പോകും, മറ്റേപള്ളിയിലും പോകും, അത് അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാ ഈ അത് ചില ഗ്രൂപ്പുകളുടെയാണ്. കാരണം ഇസ്ലാം മതം അനുസരിച്ച് അതെല്ലാം ഹറാമാണ്, ശിർക്കാണ്. കടുവാപ്പള്ളിയും മറ്റേ പള്ളിയും ഇതൊക്കെ എന്താണ് ഇങ്ങനെയുള്ള ആരാധന നടത്തുന്നതൊക്കെ ഇസ്ലാം മതത്തിൽ നിഷിദ്ധമാണ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില ആൾക്കാർ വരുമാനത്തിന് വേണ്ടി ഈ മരിച്ചു വച്ചവരുടെ ശവകുടീരങ്ങൾ വെച്ചിട്ട് ഹിന്ദുക്കൾ ചെയ്യുന്ന പോലെ അവര് എന്ത് ചെയ്യുന്നു, സമാധി ഉണ്ടാക്കി കാണിക്കപ്പെട്ടി വെച്ച് പൈസ ഉണ്ടാക്കുന്നു. അപ്പൊ ഹിന്ദുക്കളുടെ രീതിയാണല്ലോ അമ്പലത്തിൽ പോകുന്നു. അപ്പൊ ഇതൊക്കെ അമ്പലം പോലെയാണ്, ഇത് ഇസ്ലാം മതം അനുസരിച്ച് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇസ്ലാം മതത്തിന് അതൊന്നും അംഗീകരിക്കില്ല. പക്ഷെ ഈ അമ്പല വിശ്വാസത്തിൽ ഹിന്ദുക്കളും പോകുന്നു, എല്ലാരും പോകുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ അതുകൊണ്ടല്ലേ അവിടെ ചെല്ലുമ്പോൾ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ചെറുക്കാത്തത്. ഇന്നൊരു പള്ളി കയറി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോകാൻ പറ്റില്ല. പള്ളി കയറി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെന്ന് ഈ പറയുന്ന സ്ഥലങ്ങളിൽ പോകുന്നതുകൊണ്ട് അവിടെ പോകാൻ പറ്റില്ല, അത് വേറെയാണ്. കാരണം അവിടെ വിഗ്രഹാരാധനയില്ല, ഇത് വിഗ്രഹാരാധനയാണ്. ഇത് രണ്ടു കാര്യമാണ്. അതുകൊണ്ട് ഇത് ഇസ്ലാം മതത്തിന്റെ എന്ന് പറയാൻ പറ്റില്ല. ഇത് പിന്നെ എന്താണ്, ഹിന്ദുമതം പോലെയുള്ള ഒരു ആചാരം ഒരു ഗ്രൂപ്പ് ആ മതത്തിന്റെ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നവരാണ്. മുസ്ലിങ്ങളും പോകും കാശിയില് വലിയ ശിവ ക്ഷേത്രവും അന്നപൂർണ ക്ഷേത്രവും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നിടത്ത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഒരു ചെറിയൊരു ശവകുടീരം വെച്ചിട്ടുണ്ട് ഒരു മുസ്ലിമിന്റെ. അവിടെയെല്ലാം ഹിന്ദുക്കളാകും ഈ പട്ടും അതും ഇതൊക്കെ വയ്ക്കുന്നത്. അതിന്റെ രണ്ട് സൈഡിൽ ഇരുന്ന് പണം വാരാൻ മുസ്ലിങ്ങൾ ഇരിക്കുകയാണ്. പണം വരാൻ അവരിപ്പുണ്ട്, അവരത് പ്രോത്സാഹിപ്പിക്കും. അപ്പോ അത് ഹിന്ദുക്കളുടെ ആചാരമാണ് അവിടെ നടക്കുന്നത്. അതുപോലെ അപ്പൊ അത് ഈ ബാബറി പള്ളി എന്ന് പറയുന്നത് അതുപോലെ ഹിന്ദുക്കളുടെ ആചാരം അനുസരിച്ച് നടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതൊരു ഇസ്ലാം എന്ന് പറയാൻ പറ്റില്ല, ഇസ്ലാമിന്റെ എന്ന് പറയാൻ പറ്റില്ല. അവര് മിക്സാണ്, രണ്ട് കൾച്ചറും കൂടെ മിക്സ് ആയതാണ്. കാരണം അങ്ങനെ ഒരു ആരാധന ഇസ്ലാം മതത്തിലില്ല. അതല്ലേ നബിയുടെ പടം വരച്ചവനെ കൊന്നുകളഞ്ഞത്? നബിയുടെ പടം വരച്ചാ കൊല്ലുമല്ലോ, നബിയുടെ ഖബർ ആരാധിക്കില്ലല്ലോ, അതൊന്നും അവർ ചെയ്യില്ലല്ലോ. അപ്പോ ഒന്നുകിൽ എന്ത് ചെയ്യണം, ഗുരു പറഞ്ഞവന് ഒരു മതവും ഇല്ലാന്ന് പറയണം, അല്ലെങ്കിൽ എന്താണ്, വളരെ സിമ്പിളാണ്, ഈ അമ്പലത്തിൽ പോയി തൊഴുന്നവർക്കൊക്കെ ഒരു മതം ഉണ്ടെങ്കിൽ അത് ഹിന്ദു മതം തന്നെയാണ്, അതിനെന്താ കുഴപ്പം, അതിനെ ഹിന്ദു മതമായിട്ട് അംഗീകരിക്കും, അതിനെന്താ ബുദ്ധിമുട്ടെന്താ, ഗുരു അത് അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷെ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതമില്ലല്ലോ എന്ന് എന്താണ്, എന്തുകൊണ്ട് സി വി കുഞ്ഞിരാമ അങ്ങനെ പറഞ്ഞു, ഹിന്ദു സി വി കുഞ്ഞിരാമൻ മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി മരാമൻ കൺവെൻഷനിൽ പോയി പ്രസംഗിക്കുകയോ എന്തൊക്കെ ചെയ്യും, കുമാരനാശൻ അതിനെതിരായിട്ട് മതപരിവർത്തന രസവാദം എതിർക്കുകയും രണ്ട് ഈഴവരുടെ പ്രബലമായ രണ്ട് ഗ്രൂപ്പ് വരികയും കുറച്ചുപേർ ബുദ്ധമതത്തിൽ ചേരുകയും ഇതെല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞു ഗുരുദേവൻ പറഞ്ഞു മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്നുവെച്ചാൽ അവർ തമ്മിലടിക്കുന്നില്ലെങ്കിൽ, അവർ സന്ദർഭത്തിലാ പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായ മതി എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടർ കൂടും, എന്താണ് ഏഴുപേര് ഹിന്ദുക്കളായിരുന്നാലും മതി നന്നാകാം, അതിനുവേണ്ടി മതം മാറണ്ട. ഇനി ആരെങ്കിലും മതം മാറുന്നുണ്ടെങ്കിൽ മാറിയാലും മനുഷ്യൻ നന്നായ മതി. അപ്പൊ രണ്ടു കൂട്ടർക്ക് സമാനമായി വളരെ ബുദ്ധിപരമായി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ പിന്നെ എന്താണ് ഒരു ഇത് വന്നു, അങ്ങനെയാണെങ്കിൽ ഗുരു മാറട്ടെ ആ മതത്തിലേക്ക് നമുക്ക് മാറാം എന്നൊരു കാഴ്ചപ്പാട് പലരും പറഞ്ഞു. ഗുരു മതം മാറുകയാണെങ്കിൽ നമുക്ക് മാറാം. ഡോക്ടർ അംബേദ്കർ പിൽക്കാലത്ത് മാറിയപ്പോൾ അനുയായികളെല്ലാം ബുദ്ധമതം സ്വീകരിച്ചു, 500,000 പേര് സ്വീകരിച്ചെന്നാ പറയുന്നു, അത്രയൊന്നും ഇല്ലെങ്കിലും. അതുപോലെ ഗുരു മാറോ, ഇത്രയും അമ്പലങ്ങൾ പ്രകടിപ്പിച്ചിട്ട് ഗുരു മാറത്തില്ലല്ലോ. അതുപോലെ ഗുരുവിന് മാറാൻ ഗുരുവിന് മതമില്ലല്ലോ. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുന്ന ഒരു രീതി ഗുരുവിന് മതം പ്രത്യേകിച്ചില്ലല്ലോ, ഒരു മതവിശ്വാസിയാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞുണ്ട്, ഇപ്പൊ ഈ വഴക്കുകളൊക്കെ നടക്കുന്നു, ഈ നടക്കുന്ന മുഴുവൻ രാഷ്ട്രീയമാണ്. അറസ്റ്റ് ചെയ്ത് അകത്തിട്ടവരെയുണ്ട്, പിന്നെ പുറത്തിറങ്ങിയിട്ട് അതിന്റെ ക്രെഡിറ്റ് അവർക്ക് വേണം. പുറത്തിറങ്ങിയത് ഞങ്ങളുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത്, വേറൊരു ഭാഗത്ത് അവരെ അടുപ്പിക്കാൻ പറ്റില്ല, ഞങ്ങളാണ് പുറത്തിറങ്ങിയെന്ന് വേറെ. ഇത് മുഴുവൻ രാഷ്ട്രീയം. മതത്തെ ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയ വോട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് ഈ കാണുന്ന മുഴുവൻ, അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. ഇപ്പൊ ഗുരുവിന്റെ പേരിൽ പ്രചാരണം നടത്തുന്ന പലരും ഇപ്പൊ സ്ഥിരം ഉപയോഗിക്കുന്നതാണ്, പലരും ഉപയോഗിച്ച് കേൾക്കുന്നുണ്ട്. എന്താണ് ഹിന്ദുമതമൊന്നും ഒരു മതമേ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ക്ഷേത്ര വിശ്വാസികൾ ആരാധിക്കുന്നവരുടെ ഗുരുവിന്റെ ക്ഷേത്രം ഉണ്ടാക്കി, ഇപ്പൊ എന്താണ് ഗുരുക്ഷേത്രമാണല്ലോ, പണ്ട് ഗുരുമന്ദിരമായിരുന്നു, ഇപ്പൊ എന്തായി ഗുരുക്ഷേത്രം. അപ്പോ ഇവര് ഹിന്ദു അല്ലേ, ഇവർ പിന്നെ ക്രിസ്ത്യാനി എന്നെഴുതും മുസ്ലിം എന്നെഴുതും, റിലിജിയൻ എന്തെഴുതും, വേണമെങ്കിൽ റിലിജിയൻ ഇല്ലെന്ന് പറയാം. റിലിജിയൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു മതമില്ല, ഇസ്ലാം മതമില്ല, ഹിന്ദു മതമില്ല, എന്നെ പോലെ ഞങ്ങൾ എന്നെ പോലെയുള്ളവർക്ക് മതമില്ല. എനിക്ക് ക്രിസ്തു മതമില്ല, ഇസ്ലാം മതമില്ല, എന്തുവാ ഇപ്പൊ പറയുന്നല്ലോ, പണ്ട് ഞാനിവിടെ ഉള്ളപ്പോ ഒരു ഇന്യൂമറേഷൻ ആള് വന്നു, അന്ന് ഞാൻ എഴുതി കൊടുത്താണ് എനിക്ക് മതമില്ല. അത് തന്തപ്പിടിയാൻ ചെയ്ത പണിയല്ലേ, അതൊക്കെ മാറ്റാൻ പറ്റും. അത് എഴുതിയല്ലേ പറ്റൂ, അത് ലീഗലായിട്ടുള്ള ഇതല്ലേ, അല്ലെങ്കിൽ നമുക്ക് പാസ്പോർട്ട് കിട്ടത്തില്ല. അത് എസ് എൽ സി ബുക്ക് വെച്ചല്ലേ എഴുതുന്നു, അങ്ങനെ എഴുതിയേ പറ്റൂ. അതിന്റെ ഭാഗമല്ലേ സന്യാസവും കാവ്യവസ്ത്രവും, അതിന്റെ ഭാഗമാണല്ലോ സന്യാസവും കാവ്യവസ്ത്രവും. നമുക്ക് നിങ്ങളൊക്കെ സന്യാസി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, മതത്തിന്റെ ഭാഗമായിട്ടാണോ സന്യാസിച്ചതെന്ന് അറിയത്തില്ല. ഞാൻ സന്യാസി ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഞാനിത് എന്താണ്, ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പഠിക്കാൻ വേണ്ടി ആദ്യം വന്നത് ശിവേരി മഠത്തിലാണ്. ഞാനിവിടെ വന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഇതൊക്കെ എന്താണെന്ന് പഠിക്കാൻ. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഗീതാൻ സ്വാമി എന്നെ പിടിച്ച് മഞ്ഞ ഇടിച്ചു. അപ്പൊ ആശ്രമത്തിൽ ചെന്നാൽ എന്ത് ചെയ്യണം? മഞ്ഞ ഇടണം. ശരി, കാരണം നമുക്ക് ഇവിടെ നിന്ന് പഠിക്കണം. അപ്പൊ മഞ്ഞെങ്കിൽ മഞ്ഞ സന്തോഷത്തോടുകൂടി തന്നെ ചെയ്യണം. എനിക്ക് അതിൽ പ്രയാസമൊന്നും ഇല്ലായിരുന്നു. അപ്പോ എന്നെ മഞ്ഞയാക്കി. പിന്നെ വടക്കോട്ട് പോകണം, എന്നാലേ കൂടുതൽ പഠിക്കാൻ പറ്റൂ എന്നൊക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? കാവ്യാക്കി. ഇതൊക്കെ നമ്മുടെ ഇത് ജീവിക്കാനുള്ള സൗകര്യത്തിനും ഇതൊക്കെ പഠിക്കാനുള്ള സൗകര്യത്തിനും ഓരോ സ്ഥലത്ത് പോയി താമസിക്കാനുള്ള സൗകര്യത്തിനും ചെയ്ത കാര്യങ്ങളാണ്. ഇതൊക്കെ തെളിഞ്ഞു വരുന്ന എപ്പോഴാണ്? നമ്മളിങ്ങനെയൊക്കെ നടന്നു കടന്ന് ഈ വേഷമൊക്കെ കെട്ടി ആൾക്കാരെ പറ്റിച്ച് ഈ കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അതാ ജനിച്ചപ്പോഴും ഇതൊക്കെ അറിഞ്ഞു വരാൻ പറ്റും. ജനിക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കളാണ്, അമ്പലത്തിൽ പോകുന്നു. വാസ്തവത്തിൽ എന്ത് ഹിന്ദുവാണോന്നൊന്നും അറിയത്തില്ല. അമ്പലത്തിൽ പോവും, ആരെങ്കിലും പറഞ്ഞാൽ ഇല്ലെങ്കിൽ പോകത്തില്ല, ഇത്രയൊക്കെ ഉള്ളു. ഇഷ്ടപ്രകാരം പോയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ക്രമേണ നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓരോന്നും മനസ്സിലാക്കുന്നു, അത് ശരിയല്ല എന്ന് തോന്നുന്നു, പിന്നെ വേറൊന്നും മനസ്സിലാക്കുന്നു, അങ്ങനെ അങ്ങനെ പോകുന്നു. പിന്നെ എന്താണ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മള് പിന്നെ പിന്നീട് വന്നു വന്നു വന്ന് എന്തായി? ഇത് നമ്മുടെ തൊഴിലായി. ഏത്? പഠിപ്പിക്കലും അതും ഇതൊക്കെ തൊഴിലായി. അപ്പോ തൊഴിലായിരിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പറ്റിയ യൂണിഫോം ഏതാണ്? കാവ്യാണ്. അതുകൊണ്ട് ആ യൂണിഫോം ആയിട്ട് പഠിപ്പിക്കുന്നു. അത് പോലീസ് കയറിയ ഒരു യൂണിഫോം ആണല്ലേ. പണ്ട് ഞാൻ വേറെ കാക്കി യൂണിഫോം ഇട്ടിട്ടുള്ള ആളാണ്. അപ്പൊ അതുപോലെ ഇതൊരു പുതിയ യൂണിഫോം. ശരി, ഇത് ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. അതിനെന്താ? അതേ, ഇതൊരു ജോലി. ഇതും ജോലിയല്ലേ, ഇതൊരു ജോലിയാണ്. അല്ല, ഞാനൊരു വലിയ അബദ്ധം കാണിച്ചു. എന്നുവെച്ചാ എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ വൈരാഗ്യം മൂത്ത് മൂത്ത് മൂത്ത് വന്നു. മൂത്ത് മൂത്ത് വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇറങ്ങിങ്ങ് പോയി, ഒരു യാത്രയങ്ങ് നടത്തി. യാത്ര നടത്തിയപ്പോ ഇതൊന്നും ചെയ്തില്ല. ജീവിലട്ടും കൊടുത്തില്ല, ഒരറിയിപ്പും കൊടുത്തില്ല. അണ്ണാദുലൈസ് ആബ്സെന്റായി പിരിച്ചുവിടുക മാത്രമല്ല, അത് ഗുരുതരമായ കുറ്റമാണ്. സർക്കാർ സർവീസിൽ നിന്നിട്ട് നമ്മൾ പി എസ് സി വഴി ജോലി കയറി കഴിഞ്ഞിട്ട് അണ്ണാദുലൈസ് ആബ്സെന്റ് ആകുക എന്ന് പറയും, ഗുരുതരമായ കുറ്റമാണ്. അപ്പോ എനിക്കിതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഞാനൊന്നും അങ്ങനെ കറങ്ങി കറങ്ങി തിരി ശിവേരി വന്നു. ശിവേരി വന്നപ്പോഴത്തേക്ക് അന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് അന്ന് സൂഷ്മാനന്ദ സ്വാമി എന്നോട് ചോദിച്ചു, അത് ജോലി റിസൈൻ ചെയ്തു. ഞാൻ പറഞ്ഞു എന്താ റിസൈൻ ചെയ്തിട്ടില്ല, ഞാനങ്ങ് പോവുകയായിരുന്നു. അന്ന് പറഞ്ഞു റിസൈൻ ചെയ്യണം, എനിക്ക് അത് പ്രശ്നമാവും നാളെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ റിസൈൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എന്റെ ഗൗരവം എനിക്ക് അറിയത്തില്ലായിരുന്നു, റിസൈൻ ചെയ്തില്ലെങ്കിൽ അതൊരു പ്രശ്നമാവും. അവസാനം ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവരത് ഉപയോഗിച്ചു എന്നോടന്ന് റിസൈൻ ചെയ്യാൻ ഉപദേശിച്ചവർ എന്നെ ഇവരുടെ മനസ്സിൽ വന്ന ഇയാളെ റിസൈൻ ചെയ്തിട്ട് ഇത് വെച്ച് ഇയാളെ കുരുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ പോയി അന്ന് ഞാനിതൊന്നും അറിയുന്നില്ല, ഇതൊക്കെ എന്റെ അനിയാന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിൽ അണ്ടർ സെക്രട്ടറിയാണ് അവൻ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. ഇവര് പോയി ട്രാൻസ്പോർട്ടറിന്റെ അന്ന് അവർ വിചാരിച്ച് അന്ന് നടക്കുമല്ലോ കണ്ടിട്ട്. ഞാൻ ഗുരുതരമായ കൃത്യവിലോകനം നടത്തി, അർച്ചടക്കലങ്കനം നടത്തി, അത് ഇതെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഒരു റിപ്പോർട്ട് എഴുതിച്ച്, ഇവർ പോയ ആ റിപ്പോർട്ട് എഴുതിച്ച്, എന്നിട്ട് സർവീസ് ചെയ്യുന്ന ഗുരുതരമായ സ്വഭാവ ദൂഷ്യം ഇങ്ങനെയൊക്കെ ചേർത്ത് കുറെ കാര്യങ്ങൾ എഴുതി ഒരു റിപ്പോർട്ട് വാങ്ങിച്ചു. അപ്പം മറ്റേയാളും എന്റെ പിറകെ പോയി, അവനും അവിടെ പോയി ഈ റിപ്പോർട്ടൊക്കെ കണ്ട് നോക്കിയപ്പോൾ ഇവരിങ്ങനെയൊക്കെ എഴുതിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും പഠിച്ച ഒരു കാര്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവർ കുറെ പ്രചാരണങ്ങളൊക്കെ നടത്തി, അല്ലാതെ അതുകൊണ്ട് വിശേഷിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നെ അത് ടെർമിനേറ്റ് ചെയ്ത് സർവീസ് ചെയ്ത് ടെർമിനേറ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ നിയമവശങ്ങളെ കുറിച്ച് അറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ നേരിടേണ്ടി വരും. അത് വേറൊരു വശം. അത് വെച്ച് തന്നെ കുരുക്കാൻ ശ്രമിച്ചിട്ടൊന്നും നടന്നില്ല. എന്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസെടുക്കാനോ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാനോ അതൊന്നും പറ്റിയില്ല. കാരണം എന്റെ പേരിൽ അങ്ങനെ വേറെ ഒഫൻസ് ചെയ്യാതൊന്നും ഇല്ലായിരുന്നു. എന്താണ് അൺഓതറൈസ്ഡ് ആബ്സെന്റ് എന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഇവർ വിചാരിച്ചവരെയൊന്നും നടന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് അതിന്റെ പേരിൽ ഉണ്ടാക്കി എന്നെ അകത്തിടാൻ വേണ്ടി ശ്രമിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ശ്രമം നടത്തി. പിന്നെ അതിന്റെ പിറകെ എന്റെ അനിയനും ഉണ്ടായത്, അവനും അതിന്റെ പിറകെ തന്നെ പോയി. അപ്പോ അവനും അന്നൊരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവനും പോയി അതിന്റെ പിറകെ നിന്നു എന്താണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ പിന്നെ ഒന്നും നടന്നില്ല, അവർ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അപ്പൊ ഇവര് കുരുക്കാൻ എന്നെ കുരുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വേറൊരു കാര്യം, അല്ലാതെ തന്നെ എങ്ങനെയെങ്കിലും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്കാൻ വേണ്ടിയിട്ട് പല പണികളും നോക്കി. അതിലൊന്നാരും നിന്ന് എന്റെ ജോലി സംബന്ധമായിട്ട്, പക്ഷെ അതൊന്നും അതിന് യാതൊരു ഇതുമില്ലാത്തതുകൊണ്ട് ഒന്നും നടന്നില്ല. പിന്നെ ഒരു പ്രചാരണം വ്യാപകമായിട്ട് നടത്തി, അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ഇന്ന് ശ്രദ്ധിക്കാൻ പോയില്ല. ഇതൊക്കെ വളരെ പിന്നെ ഞാൻ അറിയുന്നത്. ഞാൻ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഞാൻ പന്മനിലായിരിക്കുമ്പോഴാണ് ഞാൻ എന്റെ അനിയനുമായിട്ട് പോലും എനിക്ക് യാതൊരു ബന്ധമില്ല. ഞാൻ പന്മനിലായിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇയാൾ ഈ ഇവരവിടെ ചെന്ന് എഴുതി ഉണ്ടാക്കിയ റിപ്പോർട്ടും കൊണ്ട് എന്റെ അടുത്ത് വരുന്നു. ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവരുണ്ടാക്കി, ഏതെങ്കിലും തരത്തില് അറസ്റ്റ് ചെയ്യിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി നോക്കി. അപ്പൊ അതിനകത്തൊന്നുമില്ല, അറസ്റ്റ് ചെയ്തൊക്കെ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അണ്ണാതരെ സ്റ്റാഫ്സിന്റെ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്ത ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തതൊന്നുണ്ടാവും. നമ്മളിത് പറയുമ്പോഴത്തേക്ക് ഞാൻ റിസൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊന്നും ആലോചിച്ചതേ ഇല്ല. പക്ഷെ അത് മനസ്സിൽ വെച്ചിട്ട് അതുപയോഗിച്ച് നമ്മളെ പൂട്ടാന്ന് നോക്കി, നടന്നില്ല. ജോലിയിൽ നിന്ന് ഇറങ്ങി സന്യാസിയായ അല്ല, ഞാൻ നേരെ പറഞ്ഞില്ലേ നേരെ പോയെന്നും. അങ്ങനെ ഒരു ദിവസം ജോലിക്ക് പോയ ഞാൻ നേരെ പോയത് മൂകാംബ വഴി അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്കാണ് പോയത്. ജോലിയിൽ നിന്ന് പോയി സന്യാസിയായി അങ്ങനെയല്ല, ആ പോക്കങ്ങ് പോയതാണ്. ഈ വേഷത്തിലാണ് പിന്നെ തിരിച്ച് ഇവിടെ വരുന്നത്. കുറെ കറങ്ങിയിട്ട്. അല്ലാതെ എന്താണ് സന്യാസി ആകാൻ വേണ്ടി ജോലി ഉപേക്ഷിച്ചൊന്നുമില്ല, ജോലിയിൽ നിന്ന് പോയി, പോയ പോക്കിൽ ഈ വേഷം കെട്ടി തിരിച്ചുകൂടെ വന്നു, വീണ്ടും തിരിച്ചുകൂടെ വന്നു, ഇവിടെ വന്ന് കുറച്ചു ദിവസം വന്നു ചെന്നൈയിൽ. എവിടെ? മദ്രാസ്. കാരണം തിരിച്ച് ഞാൻ ഈ വേഷം കെട്ടി വന്നപ്പോ ഇവിടെ പല സ്വാമിമാരും ഒന്ന് മാധവാന സ്വാമി ഉണ്ട്. മാധവാന സ്വാമി പറഞ്ഞു ഇവൻ നമ്മളെ ജാതിയല്ല, ഇവനെ ഇവിടെ നിർത്താൻ പറ്റില്ല, ഇവൻ പ്രശ്നക്കാരനാവും എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കുക പറഞ്ഞത് ഗുരുദേവന്റെ നേരിട്ടുള്ള ശിഷ്യനാണ് മാധവാന സ്വാമി, കേട്ടോ. ഇതേ ഡയലോഗാ പറഞ്ഞത് നമ്മുടെ പെരുമ വിദ്യാലയത്തിന് മുമ്പ് വെച്ച് ഞാൻ കേട്ടോണ്ട് വരുന്ന പുള്ളി കണ്ട്. മാധവൻ സ്വാമി പറയുന്നത് കേട്ടതാണ്. പിന്നെ അതിന്റെ ഏറ്റവും രസം, മാധവൻ സ്വാമി മുറിക്കകത്ത് പാരലൈസ്ഡ് വന്ന് വീണ് ഈ തവളയെ പോലെ കിടന്നിങ്ങനെ കറങ്ങുമ്പോ ആദ്യം പോയി കാണുന്ന ഞാന്, ഓരോന്നിനും ഓരോ ഇതുണ്ടേ. ഞാനാണ് പോയി എടുത്തു മലർത്താൻ നോക്കി, പെട്ടെന്നില്ല, ഭയങ്കര വെയിറ്റാണ്. പാണ്ഡി തവളയെ പോലെയാണ് ശരീരം, വലിയ വയറും. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ചിട്ടും അറിയുന്നില്ല, ടാങ്ക് പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് വിളിച്ച് അപ്പുറത്ത് പെയിന്റ് ചെയ്ത് ഉണ്ടിരുന്ന രണ്ടുനേരം നാല് പേര് വന്നിട്ടാണ് എടുത്ത് മരത്തിൽ കിടത്തിയിട്ട്. അപ്പൊ ഞാൻ തന്നെ കൊണ്ടുപോയത് മിഷൻ ഹോസ്പിറ്റലിൽ, അവിടെ കൊണ്ടിട്ട് അതിൽ തന്നെ അത് പോയി. പിന്നെ എനിക്കും കുഴപ്പമുണ്ട്, ഞാൻ ഇതൊന്നും കേട്ട അടങ്ങി ഒതുങ്ങിക്കത്തില്ല, അതെന്റെയും കുഴപ്പമുണ്ട്, ഞാൻ ചെയ്യുന്നുമില്ല. ഇതേപോലെ എന്താണോ ഓരോന്ന് പറയും പ്രതികരിക്കും ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ഇഷ്ടപ്പെടത്തില്ലല്ലോ. ആണെങ്കിൽ പാവം പോലെ ഇങ്ങനെ ഒതുങ്ങിയിരുന്ന കുഴപ്പമില്ല. അവിടെയാണ് എന്റെ പ്രശ്നം, ഏതെങ്കിലും കാര്യം പ്രതികരിക്കും. അങ്ങനെ പിന്നെ അങ്ങനെയാണ് എന്നെ അവിടെ ഇവിടെ ഞാനിപ്പോ പോകുന്നു. പക്ഷെ അപ്പോഴെല്ലാം എന്നെ പിടിച്ചു നിർത്തുന്ന നേരാ ശശിവൻ സ്വാമിയാണ്. ഓരോ സന്ദർഭങ്ങളിലും എന്നെ പിടിച്ചു നിർത്തുന്നത് ശശിവൻ സ്വാമിയാണ്, പോകാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ കറങ്ങി തിരിഞ്ഞുകൂടെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി. തീർത്തർക്കൊക്കെ അറിയാം, തീർത്തർക്ക് എന്നോടൊന്നും പറയും പോകരുത്. ഞാൻ പോയി, വീണ്ടും പോയി. പോയപ്പോ എന്റെ പുറകെ ശശിവൻ സ്വാമി വന്ന് എന്നെ വീണ്ടും പിടിച്ചോണ്ടു. അതുകൊണ്ടല്ലേ ശശിവൻ സ്വാമി പറഞ്ഞു എന്നോട് ഇത്രയും വിശ്വസ്തനായിരുന്നാണ് ഈ ചത് ചെയ്തല്ലോ എന്ന് പറയും. ബാക്കിയുള്ളവരെ കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ പിടിച്ചു നിർത്തുന്നത് ഒരു ലക്ഷ്യത്തിലാണ്. ആൾക്കാരെ നമ്മുടെ കാരണം എപ്പോഴും ആൾക്കാരെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗം. അന്ന് വിശുദ്ധാൻ സ്വാമി സച്ചാൻ സ്വാമിയൊക്കെ എതിർത്ത് പോയാണ്, ഇപ്പൊ പകരം ആള് വേണം സ്വന്തം അണിയല്ല. അതുകൊണ്ട് നമ്മളൊക്കെ വലിയ ശാശ്വതികാനന്ദ ഫാൻസ് ആയിരുന്നു ഞങ്ങളൊക്കെ, ഞാൻ എന്നെ പോലെയുള്ളവർ. അപ്പൊ ഞങ്ങളെയൊക്കെ കൂടെ പിടിച്ചു നിർത്തും എന്തിനും മറ്റവരെ ബാലൻസ് ചെയ്യിക്കാൻ. ഇത് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലായത്, ഇതൊരു ബാലൻസിങ് പരിപാടിയാണ്, നമ്മളെ ഉപയോഗിച്ച് അവരെ അടിക്കുക, എന്നിട്ട് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊരു ടാറ്റിക്സ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് നമ്മളെ അതിന് ഉപയോഗിക്കാൻ കിട്ടത്തില്ലെന്ന് മനസ്സിലായപ്പോഴാണ് നമ്മളും ചോദ്യം ചെയ്യുന്നത്. അപ്പോഴാണ് സംഗതികളെല്ലാം തിരിഞ്ഞു വരുന്നത്. അപ്പൊ ചിവരിൽ പൊതുവെ ഒരു രീതിയുണ്ട്, അന്നേ പഠിച്ചു വരുന്നതാണെന്ന് വെച്ചാൽ ആൾക്കാർ ഉപയോഗിക്കുക. അനീഷിനെ കിട്ടിക്കഴിഞ്ഞാൽ അനീഷിനെ എങ്ങനെ ഉപയോഗിക്കുക, അനീഷിന്റെ ദൗർബല്യം എന്തൊക്കെയാണ്. അപ്പൊ അനീഷിന്റെ ദൗർബല്യമാണ് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി പോവുക, രോഗികളെ കൊണ്ടുപോവുക, അവിടെ ചെന്ന് ഇത് കാണും, ഇവിടെ ചെന്ന് ഒരു പൊങ്ങച്ചം കാണിക്കുക, ഇതൊക്കെ കാണുമ്പോൾ ഇതിനെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കും. ഇതിനൊക്കെ സൗകര്യം ചെയ്ത് കൊടുത്ത അനീഷ് ആയിരിക്കും വലിയ സ്വാമി, നല്ല സ്വാമിയാണ്, ഇതുപോലെ സ്വാമിയാണ്. ഇത് പണ്ടേ ഉള്ള ഇവിടുത്തെ ഒരു രീതിയാണ്. എന്നിട്ട് കുറച്ച് കഴിയുമ്പം തലയൊക്കെ മുട്ടയടിച്ച് ഒരു കാവിയൊക്കെ കൊടുത്ത് ഒരോട്ടായിട്ട് കൂട്ടത്തിൽ നിർത്തും. എന്നെ അങ്ങനെ നിർത്തിയത് തന്നെ, ഞാൻ പിന്നെ അതിൽ നിന്ന് ചാടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ ഒരു പഴയ രീതിയാണ്, ഇന്നും അത് തന്നെ ചെയ്യുന്നു. അപ്പൊ എന്ത് തമ്മാടിത്തരം ചെയ്താലും ശരി, അവന് വേണ്ട എല്ലാ സൗകര്യവും കൊടുത്ത് കൂടെ നിർത്തും. കൂടെ നിർത്തിയിട്ട് വോട്ട് കൂട്ടും. ഈ മതപരിവർത്തനം നടത്തി ക്രിസ്ത്യാനികൾ വോട്ടുണ്ടാക്കുന്നുണ്ട്, അതിലൊരു പൊളിറ്റിക്സാണ് നടക്കുന്നത്. അപ്പൊ ഒരാള് മോശമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവന്റെ പേരിൽ ഒരു നടപടി സ്വീകരിക്കില്ല, മറിച്ച് അവനെ സംരക്ഷിക്കും, മത്സരിച്ച് അത് സംരക്ഷിക്കുന്നു. ഒരു മോശമാണെന്ന് കണ്ടോ അവനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാരും വാശിക്കും, വാശിക്കും. കാരണം അവന്റെ വോട്ട് നമുക്ക് കിട്ടണം. ഇനി കൊള്ളാന്നുള്ള ആൾക്കാരാണെങ്കിൽ അവരങ്ങ് ഒതുക്കി വരാ മൂലക്കിരുത്ത്. കാരണം ഭൂരിപക്ഷം എപ്പോഴും കൊള്ളരുതാത്തവന്മാർക്കായിരിക്കും. ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ട് പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാം. ഞാൻ പുറത്തുനിന്ന് പറയും, ഇപ്പൊ പുറത്തുനിന്നാണ് വരുന്നതെങ്കിലും ഇതിന്റെ അകത്ത് നിന്ന് ഇവിടുത്തെ ട്രെയിനിങ്ങിൽ കിട്ടിയ കാര്യങ്ങളാണ്. ഇപ്പൊ കുറച്ച് നല്ലവനാണെങ്കിൽ അവനങ്ങ് ഒതുക്കി വരും മൂലയ്ക്ക് വയ്ക്കും. കൊള്ളരുതാത്തവനാണെങ്കിൽ അവനെ സംരക്ഷിക്കുമ്പോൾ ഇവിടെ ഈ കൊള്ളരുതാത്തവന്മാരെല്ലാം വന്ന് കയറും. കാരണം എന്താണ്, അവർക്ക് സംരക്ഷണം കിട്ടും. അപ്പൊ അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ഇനി അങ്ങനെ കൊള്ളരുതാത്തവന്മാരൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോയി പിടിച്ചോണ്ട് വരും, എവിടുന്നെങ്കിലുമൊക്കെ പോയി. അങ്ങനെ പിടിച്ചോണ്ട് വന്ന് നിർത്തും. ഈ കൊള്ളരുതാത്തവന് മാത്രമല്ല, ഈ ശുദ്ധന്മാർ, മണ്ടന്മാരെന്ന് പറയും. ശുദ്ധന്മാരെന്ന് വെച്ചാൽ മണ്ടന്മാർ, അവര് കുഴപ്പക്കാരൊന്നും, അവരെയും പിടിച്ചോണ്ട് വരും ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടു. ഒന്ന് കൊള്ളരുതാത്തവര്, മറ്റൊന്ന് മണ്ടന്മാര്. ഇവരെയൊക്കെ കൊണ്ടുവന്നൊരു നല്ലൊരു മെജോറിറ്റി ഉണ്ടാക്കിയിട്ട് ഇവര് അധികാരത്തിലിരുന്ന് ഷൈൻ ചെയ്യും. ഇതാണ് ഇവിടുത്തെ പൊളിറ്റിക്സ്. അതിലാണ് ഞാനും പെട്ടുപോയത്. പെട്ടുപോയി എന്ന് എന്നെ പെടുത്തി എന്ന് പറയാം. ഇന്നും അതൊക്കെ ഒരു രൂപത്തിലെങ്കിൽ വേറെ രൂപത്തിൽ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ മാറ്റം വരും, വന്നാ കൊള്ളാം. എല്ലാ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന് പഠിക്കും, ഉപകാരം.